ജനഗണമനധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത പഞ്ചാബ സിംഹ ഗുജറാത മറാഠ ദ്രാവിഡ ഉത്കല ഹിമാചല യമുനാ ഗംഗാ ഉത്കല ജലധി തരംഗാ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ തവ ജയ ഗാത ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യവിധാതാ